കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും. കരുണാകര എന്ന് പറയുന്ന സംബോധനയാണ്. കരുണാകര അതാദ്യം പറയുന്ന അന്വയിക്കുമ്പോൾ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും ഉള്ളിൽ സദാ നൽകുക എന്നാണ് എൻ്റെ അന്വയം. പാനീയം വച്ചു വേണം അർത്ഥം മനസ്സിലാക്കാൻ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിന്ന് തിരുമയി വിട്ടകലാതെ ചിന്തയും. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഈ പദ്യത്തിൽ വരുന്നത്. ഒന്നെന്താണ്? അനുകമ്പ എന്താണെന്നുള്ളതിൻ്റെ നിർവചനം. രണ്ടാമത് വരുന്നത് ഒരു പ്രാർത്ഥന. രണ്ടും വരുന്നുണ്ട്. എന്താണ് അനുകമ്പ? അത് ആണ് ഏറ്റവും കാരണം. ഇവിടെ ഇനി പറയുന്ന മുഴുവൻ അനുകമ്പയെക്കുറിച്ചാണ്. അപ്പം അനുകമ്പ എന്താണ് എന്നാണ് ആദ്യം അതിൻ്റെ ഒരു നിർവചനം കൊടുക്കുന്നത്. എന്താണ് അനുകമ്പ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളതായ അനുകമ്പ. എന്നുള്ള അനുകമ്പ എന്ന് വെച്ചാൽ അങ്ങനെ എന്നുള്ളതായതാണ് അനുകമ്പ. അപ്പൊ അനുകമ്പ അവിടെ നിർവചിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഒരാളെ അഭിസംബോധന ചെയ്ത് പറയുന്നു. കരുണാകര എന്ന് പറയുന്നത് എന്താണ്? അഭിസംബോധനയാണ്. അഭിസംബോധന എന്ന് വെച്ചാൽ നമ്മൾ അഭിസംബോധന ചെയ്ത് സാധാരണ പറയുന്നതൊക്കെ പ്രാർത്ഥനകളിലാണ്. ശിവശങ്കര സർവശരണ്യ, അതൊക്കെ അഭിസംബോധനയാണ്. അവിടെ ശിവനെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ കരുണാകര എന്നൊരാളെ അഭിസംബോധന ചെയ്യുകയാണ്. കരുണയുടെ ആകരം ആണ് കരുണാകരൻ എന്ന് പറയുന്നത്. കരുണാകരൻ ഇവിടെ ഒരു വ്യക്തിയാണ്. കരുണാകരൻ എന്ന് പറയുന്ന ഒരു പുരുഷ വ്യക്തിയാണ്. ആ സംബോധനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാതെ ഒരു പുരുഷനാണ്. ശിവ എന്ന് പറഞ്ഞാൽ അതൊരു പുരുഷനാണ്. അതുപോലെ ഇവിടെ ഒരു പുരുഷനാണ് കരുണാകരൻ. കരുണയുടെ ആകരമായിട്ടുള്ളവനെ എന്നൊക്കെ പറയും. ആകരം എന്ന് വെച്ചാൽ ഖനി. ഖനിയാണ് ആകരം എന്ന് പറയും. രത്നാകരം, രത്നഖനി എന്ന് വെച്ചാൽ അത് വിളയുന്ന സ്ഥലം. സ്വാഭാവികമായി വിളയുന്ന സ്ഥലത്തേണെന്ന് പറയുന്നു ഖനി എന്ന് പറയുന്നു. ഇപ്പം സമുദ്രത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ്, അത് രത്നങ്ങളുടെ ആകരമാണെന്ന് പഴയ ഒരു വിശ്വാസം. കാരണം അവിടെ ഇനി പഴവും മറ്റും കിട്ടും, മുത്ത് എല്ലാം കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചിരുന്നത്. പിന്നെ സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലം സുവർണാകരം എന്ന് പറയും. അത് ഖനി എന്നാണ് പൊതുവെ പറയുന്നത്. ഇരിപ്പിടമൊന്നും പറയാം. വിളനിലം എന്ന് പറയാം, അത് വിളയുന്ന നിലം എന്ന് പറയും. അത് പല സ്ഥലത്തും ഉപയോഗിക്കും. ആകരം എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഈ പ്രാമാണികമായ ഗ്രന്ഥങ്ങളെ പറയും ആകര ഗ്രന്ഥങ്ങൾ എന്ന് വെച്ചാൽ സിദ്ധാന്തങ്ങളെല്ലാം സൂക്ഷ്മമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് ആകര ഗ്രന്ഥങ്ങൾ. ഭാഷ്യങ്ങളും മറ്റുമൊക്കെ ആകര ഗ്രന്ഥങ്ങൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറത്തെടുക്കണം. അങ്ങനെയുള്ളതിനെ ആഗ്രഹം. ഇപ്പൊ കരുണയുടെ ഇരിപ്പിടമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സന്ദർഭത്തിൽ. അത് തന്നെ കരുണാമൂർത്തി അങ്ങനെ പറയാം. അങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? കരുണാകരൻ എന്ന് പറയുന്ന ഒരു പുരുഷനാണ്. ആ പുരുഷനെ അഭിസംബോധന ചെയ്തിട്ട് ഇവിടെ അനുകമ്പയെ നിർവചിച്ചിട്ട് എന്തൊക്കെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? ഒന്ന്, അനുകമ്പ, എൻ്റെ ഉള്ളിൽ സദാ അനുകമ്പ ഉണ്ടായിരിക്കണം. അതാണ് ഒരു പ്രാർത്ഥന. സാറിന് ഈശ്വരനോട് പ്രാർത്ഥിക്കും, ദേവതകളോട് പ്രാർത്ഥിക്കും, പിന്നെ മഹാപുരുഷന്മാരോടും പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്, ഇതുപോലെ ദിവ്യന്മാരായ യോഗികൾ, ജ്ഞാനികൾ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോടും പ്രാർത്ഥിക്കും. അതാണ് ഗുരുവിനെ കുറിച്ച് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ടായത്. നാരായണമൂർത്തി ബ്രഹ്മണേ മൂർത്തിമതേ. ഈ നാരായണമൂർത്തി അത് അഭിസംബോധനയാണ്. നാരായണ സ്വരൂപനെ എന്നുള്ളത്. പിന്നെ ബ്രഹ്മണേ ബ്രഹ്മം, ഇതൊക്കെ അഭിസംബോധനകളാണ്. ഈ അഭിസംബോധന വരുമ്പം അവിടെ എന്തുവരും, ഒരു വ്യക്തി വരും. അല്ലെങ്കിൽ ദൈവം, ദൈവമേ കാത്തുകൊള്ളും, അതും അഭിസംബോധനയാണ്. അവിടെ ദൈവത്തോട് തന്നെ നേരിട്ട് ദൈവത്തെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടും വരും. ഒന്നെന്താണ്, തത്വങ്ങളെ പറയും ചെയ്യും, അതോടൊപ്പം തൻ്റെ ആവശ്യം പറയും ചെയ്യും. ഇവിടെ രണ്ടാവശ്യമാണ് പറയുന്നത്. ഒന്ന്, ഉള്ളിൽ എന്ന് വെച്ചാൽ മനസ്സിൽ സദാ അനുകമ്പ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എനിക്ക് അനുകമ്പയുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം. ഈ അനുകമ്പ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. അനുകമ്പ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്ന എപ്പോഴാണ്? കാമം, ക്രോധം ഇതൊക്കെ വരുമ്പോൾ അനുകമ്പ വിട്ടുപോകും. അപ്പോൾ അവനെ നമുക്ക് അടിക്കണമെന്നും പിടിക്കണമെന്നും ചീത്ത വിളിക്കണമെന്നും ഒക്കെ തോന്നും. അതെപ്പോഴാണ്? നമ്മുടെ മനസ്സിൽ നിന്ന് അനുകമ്പ വിട്ടു, ദേഷ്യം വരുന്ന അനുകമ്പ നഷ്ടപ്പെടുമ്പോഴാണ്. അല്ല, ഒന്നുചേരിക്കൊക്കെ വലിയൊരു കഴിവാണ് ദേഷ്യപ്പെടുന്നത്. ഈ അഹങ്കാരം വരുന്ന അനുകമ്പ വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ഞാൻ കേമനാണ്, ശക്തനാണ് ഇങ്ങനെയൊക്കെ തോന്നി മറ്റുള്ളവരെ ആക്രമിക്കാൻ തോന്നുന്നൊക്കെ എപ്പോഴാണ്? മനസ്സിൽ നിന്ന് അനുകമ്പ വിട്ടുപോകുന്നത്. അതുകൊണ്ട് അതൊന്നും വരാതെ എപ്പോഴും മനസ്സിൽ അനുകമ്പ നിൽക്കണം. ഒന്ന്, പിന്നെ ഈ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കരുണ ഇടയിരിപ്പിടമായവനെ, നിന്റെ ശരീരം എപ്പോഴും എൻ്റെ ഉള്ളിൽ നിൽക്കണം. തിരുമൈ എന്ന് വെച്ചാൽ ശരീരം. ശരീരം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ ഈ ശരീരം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിന് ഇപ്പോൾ ദേവതകളെ ധ്യാനിക്കുന്നു. ഇപ്പോൾ ദേവത കേശാദിപാദം, പാദാദി കേശം, അങ്ങനെയാണ് ധ്യാനിക്കുന്നത്. പാദാദി കേശം, പാദം മുതൽ തലമുടി വരെ, പിന്നെ തലമുടി മുതൽ പാദം വരെ അരൂപത്തെ ഇങ്ങനെ ധ്യാനിക്കുന്നു. ആണ് തിരുമൈ. അപ്പോൾ ഇവിടെ ആ ശരീരം, ഇപ്പം നമ്മൾ ദേവതകളുടെ ആയാലും പടങ്ങൾ വച്ചിട്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അനുബന്ധിച്ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ വർണ്ണിക്കുന്ന, ആ രൂപത്തെ വർണ്ണിക്കുന്ന സ്തോത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചൊല്ലുന്നു. അവിടെയൊക്കെ ആ വിഗ്രഹം എന്ന് വെച്ചാൽ ശരീരം, അതിനെ ആരാധിക്കുകയാണ്, അതിനെ ധ്യാനിക്കുകയാണ് അല്ലെങ്കിൽ ഉപാസിക്കുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ അതാണ് ആവശ്യപ്പെടുന്നത്. സദാസമയം നിന്റെ രൂപം, നിന്റെ ശരീരം എൻ്റെ മനസ്സിൽ നിൽക്കണം. അത് എങ്ങനെ വർണ്ണിക്കുന്നു അങ്ങനെ. ഇപ്പൊ ദേവന്റെ രൂപത്തിലാണ് വർണ്ണിക്കുന്നതെങ്കിൽ അങ്ങനെ, ദേവിയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? കരുണാകര, കരുണയുടെ ആകരമായിരിക്കുന്ന നിന്റെ രൂപം, നിന്റെ ശരീരം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ശരീരം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തി വരും. തത്വത്തെ ആണ് നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അവിടെ വ്യക്തി വരത്തില്ല. ഇപ്പോൾ ദൈവമേ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ശരീരത്തെയല്ല പറയും, ഒരു തത്വം. ദൈവം എന്ന് പറയുന്ന ഒരു ആശയം, ആ ദൈവത്തെ എല്ലാമായി കണ്ടിട്ടാണ്. ദൈവല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, ഇങ്ങനെ എല്ലാമായിരിക്കുന്ന ഒന്നിനെ ആണവിടെ എന്താണ് പ്രാർത്ഥിക്കുന്നതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പറയുന്നത് എന്താണ്? തിരുമൈ നിൻ ശരീരം, അതെന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കണം. അപ്പൊ ഇവിടെ ഒരു വ്യക്തി ഉണ്ടായാലേ പറ്റും. ആ വ്യക്തിയാണ് എന്തോ വിളിക്കുന്നത്, കരുണയുടെ ഇരിപ്പിടമായവനെ. എന്റെ ഉള്ളിൽ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്ന രണ്ടാണ്. ഒന്ന്, എന്റെ ഉള്ളിൽ സദാ അനുകമ്പ വേണം, അതോടൊപ്പം നിന്റെ രൂപവും സദാ എന്റെ മനസ്സിൽ നിൽക്കണം. അപ്പോ ഇവിടെ അനുകമ്പാമൂർത്തിയായ ഒരാള് ഒരാളോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ നിങ്ങളിത് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആരാണ്? ആരായിരിക്കും ഇത് പ്രാർത്ഥിക്കുമ്പം മനസ്സിൽ വരുന്ന ആരായിരിക്കും? അതെന്താ അങ്ങനെ വരുന്നത്? അതെന്താണ് ഗുരുദേവൻ വരുന്ന എന്തുകൊണ്ട്? വിശ്വസിക്കുന്നോണ്ടാണോ? അങ്ങനെ ശിവന് വിശ്വാസമില്ലേ? പിന്നെ ശിവൻ വരാത്തത്? അതുകൊണ്ടാണോ വരുന്നത്? കരുണാമൂർത്തി എന്ന് പറയുന്നത് കൊണ്ടാണ് അത് വരുന്നത്. അല്ല, നിങ്ങളെ കുട്ടിക്കാലത്തെ പഠിപ്പിക്കുകയാണ്, ഇത് ഗുരുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിൽ വന്നോളൂ. അതിന്റെ ആരെ പറഞ്ഞിരുന്ന വരും? ശിവനെന്ന് പറഞ്ഞാൽ ശിവനെ വരും, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം വരും, ആരെ ആണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ വരും. പക്ഷേ കരുണാമൂർത്തി എന്ന് പറയുമ്പോൾ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ രൂപം വരും? ഗുരുവിന്റെ രൂപം വരും. എന്തുകൊണ്ട്? ഇവിടെ അനുകമ്പ, കരുണ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കൊടുത്തിരിക്കുന്നുകൊണ്ടാണ്. അപ്പൊ ഈ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ സംശയം തോന്നും, ഇത് ഗുരുവിനെ തന്നെ എന്തുകൊണ്ട് വരണം? കാരണം ഇപ്പോൾ ഒരു ദേവനായി കൂടി, ഉദാഹരണം പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ തന്നെ, ശ്രീകൃഷ്ണനായി കൂടി കൃഷ്ണഭക്തന്മാർ പറയുന്നത് കൃഷ്ണനെ കുറിച്ചാണ്, ശിവന്റെ ഭക്തന്മാർക്ക് പറയുന്നത് ശിവനെ കുറിച്ചാണ്. അത് വന്നൂടെ, അവർക്കൊക്കെ കാരുണ്യമുണ്ടല്ലോ. അവരുടെ കാരുണ്യം എന്താണ്? ഈ അവർ പറയുന്നത് അവർ നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം ഇത് ചെയ്യുന്നു, നമ്മളെ മോചിപ്പിക്കുന്നു. എന്തെങ്കിലും ദുഃഖം വന്നു കഴിഞ്ഞാൽ ശിവനോടോ കൃഷ്ണനോടോ ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖമൊക്കെ മാറ്റിത്തരുന്നു, നമ്മുടെ ഒരു വിശ്വാസം അല്ലേ? വണ്ടി കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂർ കൊണ്ടുപോയി പൂജിക്കുന്നു, പൂജിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ വണ്ടിയിൽ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകരുത്. അങ്ങനെയൊക്കെ നമ്മൾ സഹായിക്കുന്ന ശ്രീകൃഷ്ണനോ ശിവനോ ഇവരൊക്കെ ആകാമല്ലോ ഗുരുവിനെ എന്തിനാകണം? കാരണം അവർക്കും കാരുണ്യമുണ്ട്, അനുകമ്പ കാരുണ്യമാണല്ലോ. എന്തുകൊണ്ട് ഗുരുവിനെ തന്നെ എടുക്കുന്നു? എന്താ കാരണം? ഇതാണ് എല്ലാ ദേവന്മാർക്കും കാരുണ്യമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളവിടെ പോയി അർച്ചന നടത്തുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും എല്ലാം ആ വിശ്വാസത്തിലാണ്. അപ്പൊ ഏത് ദേവനും ആകാമല്ലോ, എന്തിനാ ഗുരു തന്നെ ആകുന്നത്? എല്ലായിടത്തും അതൊന്നും പ്രയോഗിക്കാതെ അപ്പൊ ആൾക്കാർ വിചാരിക്കും ഒരു വാക്കേ അറിയത്തുള്ളൂ. അനന്യസാധാരണം, അന്യസാധാരണമല്ലാത്തത്. അത് കാരണം നിങ്ങൾ പറഞ്ഞ് കുളമാക്കണ്ട, ഞാൻ തന്നെ പറയാം. ഒരു പീഡ എറമ്പിനും വരുത്തരുതെന്നുള്ളതാണ് ഇവിടുത്തെ അനുകമ്പ. ലോട്ടറി അടിക്കുന്ന അനുകമ്പയല്ല, മനസ്സിലായോ? ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗുരുവിന്റെ ജീവിതം പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഗുരു അങ്ങനെ ജീവിച്ചാളാണ്, നമ്മളെ കൊണ്ടതൊന്നും പറ്റില്ല, ഞാൻ അങ്ങനെയല്ല ജീവിക്കുന്നത്, മനസ്സിലായോ? ഞാൻ ചിലപ്പോൾ അത്രയും ശ്രദ്ധിച്ചൊന്നും ഇല്ല, അത്യാവശ്യം വന്ന ഓർമ്മേനെ ചിലപ്പോൾ കടിച്ചാൽ എന്ത് ചെയ്യും, ഒരു തട്ട് കൊടുക്കും. അതാണ് ഗുരുവിനെ തന്നെ മനസ്സിൽ വരുന്ന അതുകൊണ്ടാണ്. ഗുരു എപ്പോഴും മറ്റുള്ളവരെ ബോധിപ്പിച്ചിരുന്നതും സ്വയം ജീവിച്ചിരുന്നതും അങ്ങനെ ഒരു പീഡ തന്നെ കൊണ്ട് ഉറുമ്പിനും വരരുതെന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ. നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും ഞാനൊരു പ്രാണിയെ പോലും അറിഞ്ഞുകൊണ്ട് നോവിച്ചിട്ടില്ലെന്നൊക്കെ പറയും, വെറുതെ പറയുന്നതാണ്. നമ്മൾ ഒരുപാട് പ്രാണികളെയൊക്കെ നോവിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്യും. പക്ഷേ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് അക്ഷരാർത്ഥത്തിൽ മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ഏതാണ്? ദേവന്മാർക്കൊന്നും പറ്റുന്ന കാര്യമില്ല. അവിടെയൊക്കെ സ്ഥിരം പരിപാടി എന്താണ്? ദുഷ്ടസംഹാരം, ദുഷ്ടന്മാരെയൊക്കെ കൊല്ലുക എന്നുള്ളതാണ് ദേവന്മാരുടെയൊക്കെ പണി. ദുഷ്ടസംഹാരം. ഇപ്പോൾ ദുഷ്ടസംഹാരം നടത്തുന്ന ആളെങ്ങനെയാണ്? ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിക്കുന്നു. അവർക്ക് പക്ഷ എന്താണ് സാറിന് പറയും, പന്തിയിൽ പക്ഷാവേദം എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അവരെ രക്ഷിക്കുന്നവരാണ്. അവരെ ഭജിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ, അവരുടെ ഭക്തന്മാരായ അവരെ രക്ഷിക്കും. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? കൊന്നുകളയും. അപ്പോ അവരെ ഭക്തന്മാരെയൊക്കെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ജീവനോടെ അങ്ങ് സ്വർഗത്തോട്ടു. അവരോട് ഭക്തിയില്ലാത്തവരെയൊക്കെ കൊന്ന് സ്വർഗത്ത് കൊണ്ടുപോകുന്ന പറയും. ഇപ്പൊ കൊല്ലുക എന്ന് പറയുന്ന ഹിംസയാണ്. ഭൂരിവിയുടെ എറമ്പിനും വരുത്തരുതെന്നും ചിന്തയുള്ള ദേവന്മാരൊന്നും ഇല്ല നമുക്ക്. അതുകൊണ്ട് ദേവന്മാരെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഇനി വിചാരിക്കുകയാണ്, എങ്ങനെ ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല. ഇത് സാധ്യമാകുന്ന ആരാണ്? ഒരു പീഡ എറുമ്പിനും വരുത്താതെ ഗുരു മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, ഗുരുവിനെ പോലെ ആ ആശയത്തിൽ ജീവിച്ച അവരെയാണ് മഹാത്മാക്കളെന്ന് വിളിക്കേണ്ടത്. മുമ്പും ഉണ്ടായിട്ടുണ്ട് പലരും. അപ്പോ അത് അങ്ങനെയുള്ള ഒരു വ്യക്തി, മനുഷ്യനെ എടുക്കാം. അങ്ങനെ ബുദ്ധൻ അങ്ങനെയല്ലേ ജീവിച്ചത്? ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് കരുതി ജീവിച്ച ആളാണ്. ജൈനന്മാര്, ഗുരുക്കന്മാർ, അതൊക്കെ പ്രസിദ്ധരായ ആൾക്കാർ. നമ്മളറിയാത്ത എത്രയോ പേര് കാണും, അങ്ങനെ പലരും കാണും. പക്ഷേ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരാൾ എടുത്താൽ പോരാ. കാരണം ഇവിടെ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നിന്റെ ശരീരം എൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെഴുതിയ ആളിൻ്റെ എന്താണ് മുമ്പിൽ ഒരാളുണ്ട്, ആ ശരീരം മനസ്സിൽ നിങ്ങൾ ഒരാളുടെ ശരീരം എന്റെ മനസ്സിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശരീരം എന്റെ മനസ്സിൽ നിൽക്കണമെന്ന് വെച്ചാൽ ശരീരമുള്ള ഒരു വ്യക്തി തന്റെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് ഇത് എഴുതുന്നത്. തിരുമൈ എന്റെ ഉള്ളിൽ സദാ നിൽക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തി തന്റെ മുമ്പിൽ കണ്ടിട്ട് ആ വ്യക്തി കരുണയുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയുടെ അനുകമ്പ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലായോ? ഒന്ന്, അങ്ങനെ കരുണാമൂർത്തിയായ ഒരു വ്യക്തിയെ എഴുതിയാൾ കാണുന്നു, അത് തന്റെ മുമ്പിലുണ്ട്. അത് മനുഷ്യനാണ്, കാരണം ഇവിടെ ശരീരമുണ്ട്. ദേവന്മാരൊന്നും ശരിയാവത്തില്ല. അപ്പോൾ ആളുടെ അനുകമ്പ എങ്ങനെയുള്ളതാണ്? ദേവന്മാരുടെ അനുകമ്പയല്ല പിന്നെയോ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള അനുകമ്പാമൂർത്തിയായ നിന്റെ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരു രൂപം വരുന്നു? ആണല്ലോ. അപ്പം പിന്നെ ഇതാരെ കുറിച്ച് എഴുതിയത്? ഗുരുവിൻ്റെ, ഗുരുവിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ പറഞ്ഞാൽ മതി. ഞാൻ മൊത്തത്തിലെ രൂപമാണ് അവസാനം പറയുന്നത്. അവസാനം പോണ്ട, ഇപ്പൊ ഇത് കഴിയിട്ട് അവസാനം ഞാൻ എത്തുമല്ലോ. അവസാനം പോണ്ടെന്നോ ഇപ്പൊ ഇവിടുത്തെ കാര്യം. ഇത് ആദ്യം പറയുമ്പോ അവസാനം പോയി, അവസാനം പറയുമ്പോ ഇതാണല്ലോ ആദ്യം പറഞ്ഞ, അങ്ങനെയല്ല. നിന്നിടത്ത് നീക്കണം. ഇവിടെ എന്ത് പറയുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം. അവസാനത്ത് നമ്മൾ എത്തിച്ചേരും. ഇവിടെ ഇപ്പൊ ആരെയാ ഈ സ്തുതിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. തന്നെ സംശയമൊന്നുമില്ലല്ലേ? അത് എന്നെ എന്താണ് സന്തോഷിപ്പിക്കാൻ പറഞ്ഞാണ്? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ചെന്ന് പറയൂ ഗുരുവിനെ കുറിച്ച് എഴുതിയണം. അപ്പൊ നിങ്ങൾക്ക് പറയേണ്ടി ഇത് ഗുരു എഴുതിയല്ല എന്ന്. നിങ്ങൾ ഗുരുവിനെ കുറിച്ചാണ് ഈ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയേണ്ടി വരും. എന്താണ്? ഇത് ഗുരു എഴുതിയതല്ല എന്ന് അത് പറയൂ. ആരെ കുറിച്ച്? അത് തന്നെ, ആരെ കുറിച്ചെന്ന്? തിരുമൈ. നിന്റെ രൂപം എന്റെ മനസ്സിരിക്കണോന്ന് പറഞ്ഞ ആ രൂപം മനസ്സിരിക്കണ്ടി? അതാരുടെ രൂപം? ആരെന്ന് പറയുക? കടങ്കഥയല്ലല്ലോ ഇത്. തിരുമൈ എന്ന് വെച്ചാ ശരീരം എന്നാണ് അർത്ഥം. ആരെന്ന് പറയുക? ഗുരുവിന്റെ ഗുരു. ഗുരുവിന്റെ ഗുരുവിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ആരെന്ന് പറയണം? ആരെ കുറിച്ച് എഴുതി? അത് തന്നെ. അത് ആരെന്ന്? അങ്ങനെയാണെങ്കിൽ അത് പറയണം. ആ ചരിത്രത്തിൽ അങ്ങനെ ഗുരു ഒരാളെ അംഗീകരിച്ചതായി കാണുന്നില്ല. നാം ഗുരു എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഗുരു അങ്ങനെ പ്രത്യക്ഷമായി ആൾക്കാർക്ക് സംശയം വരാത്ത രീതിയിൽ ഇതാ ഇതാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞ് ഗുരു ഒരാളെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്നതൊക്കെ ഗുരുക്കന്മാരെ കുറിച്ച് ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഗുരുക്കന്മാരെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗുരു എന്ന് പറഞ്ഞ് എന്താണ് വളരെ വസ്തുനിഷ്ഠമായി പ്രത്യക്ഷമായി വിവാദങ്ങൾക്ക് ഇട കൊടുക്കാതെ ഇന്നതാണ് എന്റെ ഗുരു എന്ന് ഒരു പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഗുരു ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. ഇവിടെ തന്നെ സ്തുതിക്കുന്ന എല്ലാം ഗുരുക്കന്മാരെയാ, തിരുജ്ഞാന സംബന്ധരും അപ്പരും അങ്ങനെ ഒരുപാട് പേര്. അല്ല, ഈ സംശയവും ആദ്യം ഇത് പറ, പിന്നെ അടുത്ത സംശയം ആരാണെന്ന്. ആ ഗുരു, ഗുരു അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. സാധ്യത എന്ന് വെച്ചാൽ സാധ്യത ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെങ്കിൽ ആരെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അങ്ങനെ ഗുരു ആരെയാണ് ഗുരുവായിട്ട് അംഗീകരിച്ചത്? ഇല്ല. അപ്പൊ പിന്നെ ഇത് ഒരു ശരീരം, തിരുമൈ എന്ന് വെച്ചാൽ ശരീരം എന്നർത്ഥം. ഗുരുവിനെ സ്തുതിച്ച് ശിക്ഷ എഴുതിയെന്ന് സ്വീകരിക്കേണ്ടി വരും. നിവർത്തിയില്ല, അത് വേറെ വഴിയില്ല. കാരണം ഒരു ശരീരത്തെ നമ്മൾ സ്മരിക്കണമെങ്കിൽ ശരീരമുള്ള ഒരാളായിരിക്കണം. മനസ്സിലായോ? തിരുമൈ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ശരീരം എന്നാണ്. അപ്പൊ ആ ശരീരം എന്റെ മനസ്സിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ ശരീരമുള്ള ഒരാളായിരിക്കണം. പിന്നെ എന്താണ് കരുണയുടെ ആകരമായിരിക്കണം. പിന്നെ ആ അനുകമ്പ എന്ന് പറയുന്നത് അത് തന്നെ കരുണ തന്നെ. അനുകമ്പ എന്ന് പറയുന്നത് ഒരു ഉറുമ്പിന് പോലും ഒരു പീഡയും വരുത്തരുതെന്നുള്ള അനുകമ്പയായിരിക്കണം. ഇത്രയും ഒത്തുചേരുന്ന ഗുരു ഒരാളെ അങ്ങനെ എന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ച് പ്രസ്താവിച്ചിരുന്നെങ്കിൽ തർക്കമില്ലായിരുന്നു. അങ്ങനെ ഒരാളെ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് പിന്നെ വേറെ ഈ വിശേഷം വേറെ ആർക്കും ചേരത്തില്ല, ഗുരുവിനെ ചേരത്തുള്ളൂ. മനസ്സിലായോ? ഗുരുവിനാണ് ഇത് ചേരുന്നതെങ്കിൽ പിന്നെ അതാര്? ഏത് ഗുരു? അപ്പൊ പിന്നെ അതാരെഴുതി? ഗുരു തന്നെ കുറിച്ച് എഴുതു. അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഇത് ഇതിൽ തീർപ്പാക്കിട്ട് മുമ്പോട്ട് പോയാ തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കണ്ട. ഇവിടെ ഇതിന്റെ കാര്യം അങ്ങനെ ഓരോടത്തും തീർപ്പാക്കി വേണം മുമ്പോട്ട് പോകാൻ. ഇത് വിവാദമുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോ കാര്യത്തിന്റെ കാര്യം വേണ്ട, ഇത് മാത്രമത്. ഒന്നാമത്തെ പദ്യം അല്ല, നിങ്ങളിപ്പോ ഒരു പീഡ എരുമ്പനും ഒരു പീഡ എരുമ്പിനും എന്താണ് വരുത്താതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു പീഡ എരുമ്പിനും വരുത്താതെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ശരീരത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് നടക്കും. നമ്മളെ തന്നെ അവനവൻ്റെ രൂപത്തെ അവനവൻ പ്രവർത്തിക്കും. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നാർസിസം എന്ന് പറഞ്ഞു. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, എന്നുവെച്ചാൽ വ്യക്തി വൈകല്യമാണത്. തന്നെ തന്നെ പടം എടുത്തു വച്ചിട്ട് തന്നെ തന്നെ ആരാധിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് വ്യക്തി വൈകല്യമാണ്. അത് ഫ്രോയിഡും പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരെ ചികിത്സിക്കേണ്ട ഒരു രോഗമാണത്. മനസ്സിലായോ? അത് ചികിത്സിക്കേണ്ട രോഗമായി മാറും. നാർസിയൂസിന് പറ്റിയതുപോലെ ആണ് തന്നെ തന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് ചത്തുപോകും. തൻ്റെ ആരാധന അമൃതത്താൻ തന്നെ ആരെങ്കിലും അവനവൻ്റെ രൂപം തന്നെ. അങ്ങനെ ഒരു കാര്യം ചെയ്യണം, ഇന്ന് പോലെ ഒരു തൻ്റെ ഒരു നല്ല ഫോട്ടോഷോപ്പൊക്കെ ചെയ്തൊരു ഫോട്ടോ എടുത്ത് മുറിക്കകത്ത് വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു നിലവിളക്കം കൊളുത്തി വെച്ച് രാവിലെയും വൈകുന്നേരം ധ്യാനിക്കണം. ചെയ്യോ? അതൊക്കെ അതൊന്നുമല്ലല്ലോ, അതിപ്പോ ഇവിടുത്തെ വിഷയം എന്താണ്? അപ്പൊ ഭാവിയിൽ മാറൂ. ഇത് നമ്മൾ ഈ പദ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ ഇനി ഇനി വേറൊന്നുകൂടി ഉണ്ട്. എന്താണ് ഇനി ഇവിടുത്തെ അനുകമ്പ എന്തെന്ന് നോക്കാം. ഈ അനുകമ്പ എന്ന് പറയുന്നത് ഒരു പീഡ എരുമ്പിനും വരുത്തരുത് എന്നുള്ള. അപ്പൊ ഇത് ഗുരുവിന്റെ ജീവിതത്തെ ഗുരു ആദ്യന്തം ഗുരു ശീലിച്ചിരുന്ന ഒരു പ്രത്യേകതയാണിത്. ഒരു പീഡ എരുമ്പിനും വരുത്തരുത്. ഇങ്ങനെ ഗുരു ജീവിച്ചത് കൊണ്ട് ഇന്ന് ഗുരുവിനെ വിമർശിക്കുന്നവരുണ്ട് പലരും. മനസ്സിലായോ? അപ്പോ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഗുരുവിയുടെ എരമ്പിനും ഗുരുവിന്റെ അനുകമ്പ. ഈ അനുകമ്പ എന്ന് സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ആൾക്കാർ ധരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വലിയ ശക്തിയുള്ള ഒരുത്തൻ, ഈ ശക്തി കുറഞ്ഞ ദുർബലനായ ഗുരുവിനോട് ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ച, അതിനാണ് നമ്മൾ സാറിന് അനുകമ്പ എന്ന് പറയുന്നത്. ഒരു ചട്ടമ്പി, നല്ല ആരോഗ്യം തടിയൊക്കെ ഉണ്ട്, ഒരു പാവപ്പെട്ട ഒരുത്തനെ പിടിച്ചിട്ട് ഇടിച്ച് ഇഞ്ചപ്പരുമാക്കി എന്നിട്ട് അവനെ കൊല്ലാതെ വിടുന്നു. അപ്പം നമ്മൾ പറയും അയാൾ വലിയ അനുകമ്പയുള്ള ആളാണ്. എന്തുകൊണ്ട്? ഇത്രയൊക്കെ ചെയ്തെങ്കിലും കൊന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി, അടുത്ത ദിവസം വന്നതാണ്. ഒരുത്തന്നെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് എന്നിട്ട് അവൻ്റെ ശിക്ഷയിൽ മജിസ്ട്രേറ്റ് ജഡ്ജി അവനൊരു ഇളവ് കൊടുത്തെന്ന് വെച്ചാൽ അവൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചെങ്കിലും ആ പെണ്ണിനെ കൊന്നില്ലല്ലേ, അതുകൊണ്ട് അവൻ്റെ ശിക്ഷയിൽ എന്താണ് വർഷം ഇളവ് ചെയ്ത് കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമാണ്. അപ്പോൾ പലരും ഇതിനാണ് അനുകമ്പ എന്ന് പറയുന്നത്. ബലവാൻ ദുർബലനോട് കാണിക്കുന്ന ഇളവുകൾ, അതാണ് അനുകമ്പ എന്ന് പൊതുവെ ലോകത്ത് ധരിച്ചിരിക്കുന്നു. അപ്പം തനിക്ക് അവനെ കൊല്ലാനുള്ള ശേഷിയുണ്ട്, എന്നാൽ പരമാവധി ഉപദ്രവിച്ച് പക്ഷെ കൊല്ല ജീവൻ അങ്ങ് തിരിച്ചു കൊടുത്തു. ജീവൻ കിട്ടിയല്ലോ, അവനും വിചാരിക്കും ഭാഗ്യം, അയാൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ. ഇനി നമ്മളങ്ങനെയല്ല, ഒരു പടിവിടെ കടന്നിട്ട് അവനെ ഒരുപാട് ചീത്ത വിളിക്കും, അപമാനിക്കും പരസ്യമായിട്ട്. പക്ഷെ ദേഹോപദ്രവം എന്ന് വെച്ചാൽ അടുക്കി ഇടിക്കുകയും ചതിക്കുകയൊന്നും ചെയ്തു. അപ്പം പറയും അയാൾ കനിവുള്ള ആളാണ്. എന്തുകൊണ്ട്? ഇത്രയൊക്കെ എന്താണ് അയാൾ ചീത്ത വിളിച്ചിട്ടും ഇടിച്ച് ചതച്ചില്ലല്ലോ എന്നും. ചിലരങ്ങനെയല്ല, ചീത്ത വിളിക്കും, ഇങ്ങനെ കഴുത്തിന് അളവ് കൊടുക്കും, പക്ഷെ അടിക്കില്ല, ഇത്ര വരെ ചെയ്യും ചിലർ. അപ്പോൾ പറയും എന്നാലും അയാൾ അത് ചെയ്തത് മോശമല്ല, എന്നാലും അയാൾ ഇങ്ങനെ പിടിക്കാൻ അങ്ങനെ പിടിച്ചല്ലേ ഉള്ളൂ, അങ്ങോട്ട് ഇടിച്ചില്ലല്ലേ. ഇതൊരു അനുകമ്പ, ഇതിനും ചിലരുടെ അനുകമ്പ എന്ന് പറയും. ചിലരെ ചിലരെ അപമാനിക്കും, പരസ്യമായിട്ട് അവഹേളിക്കും, കളിയാക്കും, ഇതൊക്കെ ചെയ്യും. മറ്റ് ദേഹോപദ്രവമൊന്നും ചെയ്യില്ല. മറ്റൊന്നും ചെയ്യാത്തത് ഇളവുകളുണ്ടല്ലോ, അവിടെ ഒരുപാട് ഇളവുകൾ വരും, ഇതിനാണ് അനുകമ്പ എന്ന് പറയും. അപ്പം മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന എങ്ങനെയാണ്, ചിലരെ എന്ത് ചെയ്യും, മത്സരിച്ച് പരാജയപ്പെടുത്തി അവനെ ഡിപ്രഷനിലേക്കൊക്കെ തള്ളിവിടും, എന്നാൽ അതി കൂടുതലൊന്നും ചെയ്യത്തില്ല. ഇങ്ങനെ മനുഷ്യ എപ്പോഴും സഹജീവികളോട് എന്ത് ചെയ്യും, അവനെ ഉപദ്രവിച്ചിട്ട് ചില ഇളവുകൾ കൊടുക്കും. അതിനാണ് നമ്മൾ സാധാരണ കാരുണ്യം അനുകമ്പ എന്നൊക്കെ ലോകത്ത് പറയും. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ആ വെറുതെ വിടരെ, പോട്ടെ എന്ന് പറയും. പോട്ടെ, ശരി പോട്ടെ, ഇപ്പോഴത്തേക്ക് അങ്ങ് വിടാം എന്ന് പറയും. അപ്പം അതിനകം തന്നെ ആവശ്യമുള്ള ഉപദ്രവങ്ങൾ ചെയ്തിരിക്കും. ഇപ്പം വലിയവൻ താഴ്ന്നവനോട് എല്ലാ തരത്തിലും സമ്പത്തുമുണ്ട്, ശക്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അധികാരം കൊണ്ട് ഒക്കെ വലിയവൻ ചെറിയവനോട് ചെയ്യുന്ന ഔദാര്യം, അതിനാണ് എന്തു പറയുന്നത്, കാരുണ്യം. ഉദാഹരണം ഈ കിറ്റ് കൊടുക്കുന്നതൊക്കെ കാരുണ്യമാണ് അല്ലേ, ചാരിറ്റി എന്ന് പറയുന്നു, കാരുണ്യമാണ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ ജീവിത നിലവാരത്തെ ഉയർത്തേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു, അവനങ്ങനെ തന്നെ നിർത്തിയതിന് ശേഷം അവന് താൽക്കാലിക ആശ്വാസങ്ങൾ കൊടുത്തിട്ട് താൻ അനുകമ്പയുള്ളവനാണെന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുക. രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ശരിക്കും അവരെന്താ ചെയ്യേണ്ടത്, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവിത നിലവാരങ്ങൾ ഉയർത്തുന്നതിനുള്ള സാമ്പത്തിക രാഷ്ട്രീയമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. അതിന് പകരം എന്ത് ചെയ്യും, ചെറിയ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവരെ അവരോട് അനുകമ്പയുള്ളവരാണെന്ന് വരുത്തി തീർക്കും. ഇന്ന് അനുകമ്പ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇതിനെയൊക്കെയാണ് അനുകമ്പ എന്ന് പറയും അല്ലേ. നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, അനുകമ്പ എന്ന് എന്താണ്, ഒരുത്തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് വേറൊരുത്തന് കുറേശ്ശെ കൊടുക്കുന്നു, അതൊരു അനുകമ്പയല്ലേ എന്ന് ചോദിച്ചത്. ഔദാര്യമാണ് ഇവിടെ പറയുന്ന അനുകമ്പ അല്ല, ഒരു ഔദാര്യം. ഔദാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങി മറ്റവൻ്റെ ഈ കൊടുക്കുന്നതിനിടയ്ക്ക് നമ്മുടെ കയ്യിലും കുറച്ച് തങ്ങുന്നുണ്ട് അല്ലേ, കുറച്ച് നമ്മുടെ കയ്യിലും തങ്ങുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു സ്വാർത്ഥത ഇവിടെ ഉണ്ടത്, ആ സ്വാർത്ഥതയിലൂടെ അത് കടന്നു പോകുമ്പം മറ്റവനും കുറച്ച് ഉപകരിക്കും, മറ്റവൻ്റെ കയ്യിൽ നീങ്ങി വരികയും ചെയ്യും. പറയുന്നു മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ അനുകമ്പ മൂർത്തികളെല്ലാം കോടീശ്വരന്മാരാവുന്ന എങ്ങനെ, നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ചാരിറ്റി തുടങ്ങുക, ഭയങ്കര അനുകമ്പയാണ് ആൾക്കാരുടെ അടുത്ത്, ആൾക്കാർക്ക് ഒരുപാടൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളാരായി മാറും, നിങ്ങളൊക്കെ കോടീശ്വരന്മാരായി മാറും. എന്തുകൊണ്ട്, നിങ്ങളൊരു പൈസ ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല, നിങ്ങളൊരു പൈസ ഉണ്ടാക്കുന്നില്ല, നിങ്ങളിത്ര ചെയ്യുന്നുള്ളൂ, ഒരു ഇടനിലക്കാരനാണ്, ഒരു ബ്രോക്കർ, ചാരിറ്റി ബ്രോക്കറാണ്. ബ്രോക്കറായിരുന്നും കൊണ്ട് ആൾക്കാരുണ്ടാക്കുന്ന പൈസ അത് ചിലപ്പം എന്താണ് സർക്കാരിന് വെട്ടിച്ചായിരിക്കും, നികുതി വെട്ടിച്ച പൈസയായിരിക്കും. ആ പൈസ ഇങ്ങോട്ട് വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ വിതരണം ചെയ്യുന്നു, അതിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ വിതരണത്തിൽ നമ്മളും സർക്കാരിനെ വെട്ടിക്കും. അവൻ വെട്ടിച്ച പൈസയല്ലേ, നമ്മൾ സർക്കാരിന് വെട്ടിച്ച് കുറച്ച് നമ്മുടെ കയ്യിൽ വയ്ക്കും, എന്നിട്ട് നമ്മൾ തഴച്ച് തഴച്ച് വളർന്ന് വളർന്ന് വളർന്ന് നമ്മളും പന പോലെ വളരും അല്ലേ. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവും, ഇവന് കുറച്ചെന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. ഇതാണ് ചാരിറ്റി ബ്രോക്കർമാർ ചെയ്യുന്നു. ഇതനുകമ്പയാണോ ഇവിടെ പറയുന്ന അനുകമ്പയല്ല, അതിന് ഔദാര്യം. ഇവിടെ ആ അനുകമ്പയെ കുറിച്ചല്ല പറയുന്നു, ഇവിടെ പറയുന്ന അതല്ലെന്ന്. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ എന്താണ്, നിങ്ങളുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഔദാര്യം എന്ന് പറയുന്ന ഒരു രീതി, കാരണം അധികം അധ്വാനിക്കണ്ടല്ലോ, ആരെങ്കിലും പൈസ ഉണ്ടാക്കി വയ്ക്കും കഷ്ടപ്പെട്ട്, അത് ചോദിച്ചു വാങ്ങിച്ചാൽ മതി. അത് ചോദിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ആവശ്യക്കാർ ഒരുപാടുണ്ട്, അവർക്ക് കൊടുക്കുകയും ചെയ്താൽ മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണോ ചോദിച്ചു വാങ്ങുക, കൊടുക്കുക. അപ്പോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അങ്ങനെയുള്ള ഔദാര്യങ്ങളല്ല ഇവിടെ അനുകമ്പ എന്ന് പറയും. മനസ്സിലായി? അങ്ങനെയുള്ളതല്ല. അപ്പൊ അങ്ങനെ നിങ്ങളങ്ങനെ അനുകമ്പ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നിങ്ങളങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദരിദ്രനായിപ്പോവും. നിങ്ങൾ സ്വയം ദരിദ്രനാവും. എന്തുകൊണ്ട്? നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ യാതൊന്നും നിങ്ങളുടേതായി വയ്ക്കുന്നില്ല, എല്ലാം കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഔദാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാൻ പാടില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നു, അത് ശരിയല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ അനുകമ്പയുള്ളവരാണെന്ന് വീമ്പിളക്കരുത്, ഇത്രയേ ഉള്ളൂ. അതൊന്നും അനുകമ്പയല്ല, അതൊക്കെ അതിനെയൊക്കെ നമ്മൾ ചാരിറ്റി എന്ന് പറയും. ചാരിറ്റി എന്ന് പറയുന്ന അനുകമ്പയല്ല, അതിങ്ങനെ ഒരു ബിസിനസ്സാണ്. വാങ്ങുക, കൊടുക്കുക, കുറച്ച് മിച്ചം പിടിക്കുക, അങ്ങനെ അങ്ങനെ നമ്മുടെ സമ്പാദ്യം കൂട്ടി നമ്മളൊരു വലിയ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കും. അതൊന്നും ഇവിടെ പറയുന്ന അനുകമ്പയല്ല. അപ്പൊ എന്ത് അനുകമ്പ അല്ലെന്നറിഞ്ഞാലേ എന്താണ് അനുകമ്പയെന്ന് തിരിച്ചറിയാൻ പറ്റും. അതേ, അപ്പൊ ഒരു ചെറിയ കുട്ടി ആകാശത്ത് നോക്കിയിട്ട് ചന്ദ്രൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടി അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനോട് പറയുന്നു അതാണ് ചന്ദ്രൻ, ബാക്കിയുള്ളതൊന്നും അല്ല എന്നും പറയുന്നു. കാരണം എല്ലാം പ്രകാശിക്കുന്നതാണ്, ആകാശത്ത് തിളങ്ങുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പോൾ ഓരോന്നിനായിട്ട് അതല്ല അതല്ല, ഇതാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെയാണ് എന്താണ് അനുകമ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് അനുകമ്പ അല്ല എന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമുക്കും തോന്നുന്നു എന്താണ്, നമുക്കും അനുകമ്പയുണ്ടെന്ന് തോന്നി, നമുക്കില്ലാതെ. അപ്പൊ അങ്ങനെ അനുകമ്പയുള്ള ഒരു ആളായി ഒരാൾ ഗുരുവിനെ കണ്ടുകൊണ്ട്, ആ അനുകമ്പ എന്താണ്, ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ കൊല്ലരുതെന്നല്ല, ഉറുമ്പിനെ കൊല്ലാത്ത അനുകമ്പ എന്നുള്ളതല്ല. ഉറുമ്പെന്ന് പറയുന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ മനുഷ്യർ വളരെ നിസ്സാരമായി കാണുന്ന ചവിട്ടി അരച്ചു കളയുന്ന ഒരു പ്രാണി, ഇതാണ്. അതിന് നമ്മൾ സാധാരണഗതി യാതൊരു പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ നടക്കുമ്പോൾ എത്രയോ വരുമ്പോൾ ചത്തുപോകും. അപ്പം മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു വിലയും കൽപ്പിക്കാത്ത, ഒരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു നിസ്സാരമായ ഒരു പ്രാണി, അതിന് പോലും ഒരു പീഡയും സംഭവിക്കരുത്, ഒരു തരത്തിലുള്ള ഉപദ്രവം കൊല്ലാതിരിക്കുക എന്നുള്ളതല്ല, മനസ്സിലായോ? ഉറുമ്പിനെ കൊല്ലരുത് എന്നുള്ളതല്ല, ഡി ഡി ടി പൊടി ഇടരുത് എന്നല്ല ഈ പറയും, അങ്ങനെ ധരിച്ചോളെ. പിന്നെന്താണ്, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു പ്രാണിക്കും ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കരുത് നമ്മുടെ ജീവിതം കൊണ്ട്. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുക, അങ്ങനെ ഒരാളെ കണ്ട നമ്മളൊരു അയ്യോ അയാൾ അയാൾ വെറും പാവം എന്ന് വെച്ചാൽ യൂസ്ലെസ് ആണ്, ഒന്നിനും കൊള്ളാത്ത നടക്കുന്നതന്നെ ഉണ്ടല്ലേ. അപ്പോ ഒരു അങ്ങനെ അനുകമ്പയുള്ള ഓരോ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്ന എന്താണ്, ഉപയോഗമില്ലാത്ത ആളായിട്ടെന്ന്. വെറും പാവം, രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്നു, ഒരുപാട് അഴിമതിയൊക്കെ എടുത്ത് കാശുണ്ടാക്കി കഴിഞ്ഞാൽ പറയും അയാൾ നല്ല നേതാവാണ് കഴിവുണ്ട്, ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ എന്ത് പറയും, കഴിവില്ല, ഒരു കഴിവില്ലാത്തൊരു അയാളെ കൊണ്ട് നമുക്ക് ഒരു വഴിവിട്ട സഹായവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അയാൾക്ക് അങ്ങനെ ഒന്നും നമുക്ക് സാധിച്ചു തരാൻ പറ്റത്തില്ല. വഴിവിട്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നവനാണ് നേതാവ്, കഴിവ് അയാൾക്കാണ്, എന്തും വഴിവിട്ട് ചെയ്യുന്നതാണ്. ആ സമയം അതുകൊണ്ട് സാറിന് പൊതുവെ ഒരു കാലത്ത് ഇപ്പൊ എങ്ങനെയാണെന്ന് പറയുന്നത്, കരുണാകരൻ നല്ല കഴിവുള്ള നേതാവ്, ആന്റണി ഒന്നിനും കൊള്ളാത്തവനാണ്. കാരണം ആന്റണി അഴിമതി നടത്തത്തില്ല, ഇതാണ്. ആന്റണി മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരുപാട് സമ്പാദിച്ചില്ല, വെറും എന്താണ് ഒരു സാധാരണക്കാരനായി വന്നു താൻ സാധാരണക്കാരനായി തന്നെ മരിക്കുന്നു. പിന്നെ മക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ അവരുടെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയാണ്, മറ്റതൊന്നുമില്ലാത്ത വന്നിട്ട് ഒരുപാടൊക്കെ ഗൾഫുകളിലൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇവിടെയല്ല, ബുദ്ധിപൂർവ്വം സമ്പാദ്യമൊക്കെ എവിടെ ഉണ്ടാക്കി, ഗൾഫിലുണ്ടാക്കി, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാക്കി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്ത് പറയുന്നത്, കഴിവുള്ളവരുന്ന. അതുപോലെയാണ് ഇവിടെ ഈ അനുകമ്പയുണ്ടെന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഒരുപാട് ധനം സമ്പാദിച്ചിട്ട് അതിന് കുറച്ച് നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ പറയും, അവൻ അനുകമ്പയുള്ളവന്. അതൊന്നുമല്ല അനുകമ്പ, ഒരു പീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലരുതെന്നുമല്ല. അങ്ങനെ ഒരു ആശയം മനസ്സിൽ വച്ച് അതനുസരിച്ച് ജീവിക്കുന്നു, അനുകമ്പ ജീവിതമാക്കി മാറ്റിയ ഒരാൾ, അങ്ങനെ ഒരാളായിട്ട് ആരെ ആസ്വദിക്കുന്നത്? അപ്പോ അത് ഗുരു തന്നെ തന്നെ സ്തുതിക്കുന്നു എന്നാ നിങ്ങൾ പറയുന്നത്? ഗുരു തന്നെ സ്തുതിച്ചോ, ഗുരു തന്നെ സ്തുതിച്ചുകൊണ്ട് ഈ നാലുപേര് എഴുതിയെന്നാണ്? എന്നിട്ട് ഗുരു എപ്പോഴും തന്റെ രൂപം തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. തിരുമയി വിട്ടകലാതെ ചിന്ത, മുമ്പ് ഇവിടുത്തെ പ്രസിഡന്റ് തന്റെ ഓഫീസിൽ തന്റെ തന്നെ വലിയ പടം വെച്ചിരുന്നു, മേശപ്പുറത്ത് വെച്ചിരുന്നു പടം. അല്ലല്ല, പ്രകാശനം വെച്ചിരുന്നോന്ന് എനിക്കറിയത്തില്ല. അല്ല, ഓഫീസിൽ, ഓഫീസിൽ വെച്ചിരുന്നു. ഇവിടുത്തെ ഒരു നേതാവ്, ഇവിടുത്തെ ഒരു ഗാങ് ലീഡർ. അപ്പോ തന്നെ തന്നെ ആരാധിക്കുക, താൻ ജീവിച്ചിരിക്കും തന്റെ ഓഫീസിൽ എന്തിനാ തന്റെ പടം വയ്ക്കുന്നു? വല്ല ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അത് ആത്മാരാധന എന്ന് പറയും. ആത്മാവിനെ അല്ല, അവനവനെ തന്നെ ആരാധിക്കുക. അപ്പോ അങ്ങനെ ഉള്ള ആളാണോ? അപ്പൊ ഗുരുവിന് ഒരുപാട്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന് ഒരുപാട് വിശ്വാസികളുണ്ടായി അന്നക്കാലത്ത്, ഭക്തന്മാരൊക്കെ ഉണ്ടായി. അപ്പോ ഗുരു യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഗുരുവിനെ കാണാൻ ആളുകൂടെ വരും. ഇന്നത്തെ പോലെ വിളിച്ചു ചോദിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊന്നും വരാനുള്ള സൗകര്യം ഒന്നുമില്ല, ഫോൺ പോലും ഇല്ല, ലാൻഡ് ലൈൻ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇവിടെ വരുമ്പം ഗുരുവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ശിവയിലെല്ലാദ്യം ഗുരുവിന്റെ പടം വയ്ക്കുന്നത്, അങ്ങനെ വരുന്നവർക്ക് കാണാൻ വേണ്ടി. ആരെന്നവരറിയണമല്ലോ ഗുരുവിനെ, നേരിട്ട് പോലും കണ്ടിട്ടുള്ള മനുഷ്യരായിരിക്കില്ല. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ ഗുരുവിന്റെ ഒരു പടം വച്ച് പിന്നെ അവർ അങ്ങനെയാണ് ഗുരു പൂജയൊക്കെ തുടങ്ങുന്നത്. അന്ന് ഗുരു ഏർപ്പാട് ചെയ്തതാണ് ശിഷ്യന്മാരങ്ങനെ. അതാ അന്ന് അന്നത്തെ അതാ ഒരു ആവശ്യമായിരുന്നു. അതെ, കാരണം ഗുരുവിനെ കുറിച്ച് ഈ വരുന്നവർ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് എങ്ങനെ കാണുന്നത്, ഇന്നത്തെ പോലെ ചാനലിലൊന്നും വരാൻ പറ്റില്ല. ഒരാളെ കാണണമെന്ന് വെച്ചാൽ നേരിട്ട് അവരെ മുമ്പ് ചെല്ലണമെങ്കിൽ അവർ ഗുരുവിന്റെ മുമ്പിൽ വരണം. ഇത് രണ്ടും അന്ന് വളരെ പ്രയാസമാണ്, കമ്മ്യൂണിക്കേഷന് യാതൊരു സാധ്യതയില്ല. അങ്ങനെയാണ് പടം വെച്ചതും ആരാധനയൊക്കെ ഇവിടെ തുടങ്ങിയത്. അപ്പോ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് വെച്ചാൽ ഉറുമ്പിനെ കൊല്ലരുതെന്നല്ല, നിസ്സാരമായ ഒരു ജീവിക്ക് പോലും ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകരുത്. തന്നെ കൊണ്ട് താനായിട്ടൊരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അവിടെ. ഉറുമ്പ് എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് അനുകമ്പയുടെ നിർവചനം. ഇതാണ് എന്താണ് അനുകമ്പയെന്ന് ചോദിച്ചല്ലേ, എന്താണ് അനുകമ്പയുടെ അർത്ഥമെന്ന് ചോദിച്ചായിരുന്നു. എന്റെ അർത്ഥം ഇതാണ്, എന്താണ്? ഒരു നിസ്സാരമായ ജീവിക്ക് പോലും എന്നെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ, ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ ശാരീരികമായി ഉപദ്രവിക്കരുത്, കഴുത്തിന് അളവെടുക്കരുത്, ചീത്ത വിളിക്കരുത്, അട്ടഹസിക്കരുത്, അസഭ്യം പറയരുത്. കുറെയെങ്കിലും ഇതൊക്കെ പറ്റുമെങ്കിൽ കുറെയെങ്കിലും അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എങ്കിലും ഇതൊന്ന് ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. ബാക്കിയെല്ലാം പോട്ടെ, ഉറുമ്പിന്റെ കാര്യവും ക്ഷുദ്രജീവികളുടെ കാര്യമുണ്ട്, മനുഷ്യന്റെ നേരെ അട്ടഹസിക്കാനും അസഭ്യം പറയാതെയൊക്കെ ഒരു ദിവസം എങ്കിലും ജീവിക്കാൻ പറ്റുമോ നമ്മുടെ സ്വാമിമാർക്ക്? പറ്റൂ. അട്ടഹസിക്കരുത് ആരടുത്തും, അസഭ്യവും പറയരുത്, അങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അത്രയെങ്കിലും അടിക്കും പിടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ അപീഡ എന്നുള്ള വാക്കാണ് കൊല എന്നുള്ള വാക്കല്ല ഉപയോഗിച്ച് ഇവിടെ. കൊല്ലരുതെന്നല്ല, അത് മുമ്പ് പറഞ്ഞു. എന്താണ് കൊല്ലരുത്? ഇവിടെ പറയുന്നത് പീഡ എന്നാണ്. പീഡ എന്ന് പറയുമ്പോൾ വളരെ വിപുലമായ അർത്ഥമാണ്. നമ്മൾ എന്താണ്, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ അയാളൊരു കുറ്റക്കാരനാണെന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് ആ കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. കുറ്റക്കാരനാണെന്ന് തോന്നിയിട്ട് ഞാൻ അയാളെ ശിക്ഷിക്കുകയാണ്. എൻ്റെ ധാരണ എന്താണ്, ഇയാൾ കുറ്റം ചെയ്തവനാണ്. വാസ്തവത്തിൽ അയാൾ നിരപരാധിയാണെങ്കിലോ? അപ്പോൾ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റം ചെയ്തവനാണെന്ന് ധരിച്ചിട്ട് ഞാൻ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് പീഡയാണ്, ഏറ്റവും ക്രൂരമായ പീഡയാണ്. അപ്പം അത് എങ്ങനെ ശിക്ഷിക്കും? ഞാൻ വാക്കുകൊണ്ട് രണ്ട് ചീത്ത പറഞ്ഞാൽ മതി, അതും പീഡയാണ്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇരുന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ ശപിക്കുകയാണ്, നശിച്ചവൻ രാവിലെ എവനെയാണല്ലോ കണി കണ്ടത്, തീർന്നു. അതും പീഡയാണ്. മനസ്സുകൊണ്ട് ഞാൻ അവനെ പ്രഹരിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രഹരിക്കുകയാണ്, അതും പീഡയാണ്. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കഴിയുമോ അത്രയും ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൺട്രോൾ വിട്ടുപോകും. വിട്ടുപോയി കഴിഞ്ഞാൽ അത് കൂടെ കൂടെ വിട്ടുപോകാതിരിക്കുക. വല്ലപ്പോഴും ഒക്കെ വിട്ടുപോയാലും കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൺട്രോൾ പോവുക എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ വികലതകളാണത്, അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺട്രോൾ അങ്ങ് വിട്ടുപോകുക, വ്യക്തിത്വ വൈകല്യങ്ങളെന്ന് പറയും. അത് സംഭവിക്കാതെ അതും പീഡയാണ്. അപ്പോൾ കൊല്ലരുത് എന്നുള്ളൊരാശയമല്ല അനുകമ്പയ്ക്ക് ഇവിടെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ അത്രയും കരുതലോടെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിച്ചത് ആര് എന്നുള്ള ചോദ്യം വരും. അങ്ങനെ ജീവിച്ച ഒരാളിൻ്റെ ആ രൂപം എപ്പോഴും എൻ്റെ മനസ്സിലിരിക്കണമെന്നാണ് ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. അതാരുടെ രൂപമാണ്? അപ്പൊ ഗുരുവിന്റെ രൂപമാണ് ഗുരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടെ അനുകമ്പ ദശ എഴുതിയതാര്? ആരാ എഴുതിയത്? അത് ചോദിക്കുമ്പം ഇതുവരെ പറഞ്ഞെല്ലാം സമ്മതിക്കും. അവസാനം അപ്പൊ പിന്നെ അനുകമ്പാ ദശ ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ആരും ഒന്നും വേണ്ടില്ല. എന്താ പേടി? ആ എന്ന് പറയണോ അറിയില്ല എന്ന് പറയണോ? എനിക്കറിയില്ല എന്ന് പറയണോ? ഇത്രയും പറഞ്ഞാ മതി. എനിക്കും അറിയില്ല, എനിക്കും അറിയത്തില്ല ആരാ എഴുതിയത്. ശരി.